ബ്രഹ്മസൂത്രം സാന്ദ്ര ഭാഷ ഈക്ഷത്യധികരണം ഗതിസാമാന്യ പത്ത്. സമാന ഏവ ഹി സർവേഷു വേദാന്തേഷു ചേതന കാരണാവഗതി ഗതി അവഗതി ജ്ഞാനം. സമാന ഏവ തുല്യം ഇവിടെ സർവേഷു വേദാന്തേഷു എല്ലാ ഉപനിഷത്തുകളും ഒരേ സ്വരത്തിൽ ജഗത് കാരണമായി ചേതനനെ പ്രകാശിപ്പിക്കുന്നു. അതിനൊരു ശ്രുതി ഇവിടെ പറഞ്ഞു, യഥാ അഗ്നേ ജ്വലതഃ സർവാദിശു വിസ്ഫുലിംഗഃ വിപ്രതിഷ്ഠേരൻ ഏവമേവ ഏതസ്മാദാത്മനഃ സർവേ പ്രാണാ യഥായതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ ദേവാഃ ദേവേഭ്യോ ലോകാഃ തസ്മാദ് വാ ഏതസ്മാദാത്മനഃ ആകാശ സംഭൂത. തൈത്തിരീയത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഏതസ്മാദാത്മനഃ ഈ ആത്മാവിൽ നിന്ന് തന്നെയാണ് ആകാശ സംഭൂത ആകാശം. അവിടെ പറയും പിന്നീട് ആകാശാത്മായി വായുരഗ്നി അഗ്നിരാപഹ അപഹ പൃഥിവി എന്നെല്ലാം അവിടെ പറയും. അവിടെയും സൃഷ്ടിയുടെ ആരംഭം ആകാശം, അതിന്റെ ഉത്പത്തി അത് ആത്മാവിൽ നിന്നാണ്. ആത്മനേവ ഇതം സർവം, നീ കാണുന്ന സർവവും ആത്മാവിൽ നിന്ന് തന്നെയാണ്. ചാന്തോഗ്യത്തിൽ ആത്മനയേഷ പ്രാണോ ജായത്തെ, ജീവൻ പ്രകടമാകുന്നത് ആ പരമാത്മാവിൽ നിന്നാണ്. ഇത് ആത്മന കാരണത്വം ദർശയന്തി സർവേ വേദാന്ത. അതുകൊണ്ട് സർവ വേദാന്തങ്ങളും എന്നുവെച്ചാൽ സർവ ശ്രുതികളും ഉപനിഷത്തുകളും ജഗത് കാരണം ആത്മാവാണ് എന്ന് ഒരേപോലെ തുല്യമായി പറയുന്നുണ്ട്. ആത്മശബ്ദ ചേതന വചനയിട്ട് അപോച ആത്മശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മ പറഞ്ഞു ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം എന്താണ്? ആ സ്വരൂപം അത് ചേതനാണ്. ചേതനൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ളവൻ, ചൈതന്യം ബോധം അറിവ്. അപ്പോ അറിവുള്ളവൻ ആണ് ആത്മാ എന്ന് പറയുന്നു. അത് ആത്യന്തികമായി അറിവുള്ളവൻ എന്ന് പറഞ്ഞ അറിവ് എവിടെയാ ഉള്ളത്? അത് അറിവിൽ തന്നെയാണ്. അറിവിന്റെ അസ്തിത്വം, അറിവിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എവിടെയാ? അതിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് അതായത് സ്വയം സിദ്ധമായ ഒന്നാണ്. സ്വയം സിദ്ധമായിരിക്കുന്ന ഒന്നിന്റെ അസ്തിത്വം മറ്റൊന്നിനെ ആശ്രയിച്ച് വരത്തില്ല. സ്വതസിദ്ധമായിരിക്കുന്ന അറിവിന്റെ അസ്തിത്വം എന്ന് പറയുന്ന അറിവിന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് അറിവുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അറിവുള്ളവൻ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? അറിവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവെന്ന് തന്നെ അർത്ഥം. അതിന് ചേതനൻ എന്ന് പറഞ്ഞാലും ചൈതന്യം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അർത്ഥം. പിന്നെ സാധാരണ ലൗകിക വ്യവഹാര ഭാഷയിൽ പറയും അത് ജീവനുള്ളതാണ്, മറ്റൊന്ന് ജീവനില്ലാത്തതാണ്. ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമായിട്ട് ചൈതന്യമുണ്ടെന്നാണ്. പ്രാണശക്തിയുണ്ട്, ചൈതന്യമുണ്ട് എന്നാണ്. അപ്പോ ചൈതന്യത്തിന്റെ ഉണ്മ എവിടെയുണ്ടോ അവിടെ ജീവൻ അല്ലെങ്കിൽ ചേതനൻ എന്ന് പറയുന്നു. അത് ചൈതന്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ചിത്ത് എന്ന് പറയും. അതിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയും അത് സത്താണ് എന്നും പറയും. അവിടെ വ്യത്യാസമില്ല. ചേതനൻ ചൈതന്യം എന്ന് പറയുന്നിടത്ത് വ്യത്യാസമില്ലാത്ത പോലെ തന്നെ സത്ത് ചിത്ത് എന്ന് പറയുന്നിടത്ത് വ്യത്യാസമില്ല. ചേതനൻ വാചകമാണെന്ന് വെച്ചാൽ ചേതനൻ എന്നാണ് ആത്മശബ്ദത്തിന്റെ അർത്ഥം. അത് തന്നെ മറ്റുകടത്ത് പുരുഷനെന്ന് പറയും, ജീവനെന്ന് പറയും. അതിനെ തന്നെ ഇവിടെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും പറയും. അതിൽ നിന്നാണ് സൃഷ്ടി. മഹസ്ത പ്രാമാണ്യ കാരണം വേദാന്തവാക്യാനാം ഛേദന കാരണത്വേ സമാന ഗതിത്വം. മഹസ്ത പ്രാമാണ്യ കാരണം ഇതിനെ പ്രമാണമായിട്ട് ചെയ്യുന്നു. വലിയ ഗൗരവമുള്ള പ്രമാണമായിട്ട് തന്നെ സ്വീകരിക്കുന്നു. അത് ഏതുപോലെ പറയുന്നു? ചക്ഷുരാദീനാം ഇവ രൂപാദിഷു. പ്രമാണത്തെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? കാരണം ഉണ്ടാകുന്ന ഒരുവനുണ്ടാകുന്ന അറിവ് ശരിയാണോ? അറിവുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാകുന്ന അറിവ് ശരിയാണോ? ഇവിടെ ജഗത്തിന്റെ കാരണത്തെക്കുറിച്ച് ആണ് ഉണ്ടാകുന്നത് അറിവ്. ജഗത്തിന്റെ കാരണത്തെക്കുറിച്ച് പലതരത്തിലും അറിവുണ്ടാകാം. അതാണ് ഇവിടെ ചർച്ച വേണ്ടി വന്ന് ചൊല്ലു പറയുന്നത് പ്രധാനമാണ്. മറ്റൊരാൾ പറയുന്നത് പരമാണുവാണ്, വേറൊരാൾ പറയുന്നത് ഈശ്വരനാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അറിവ് ശരിയാകണം, അറിവ് തെറ്റുമാകാം. അറിവ് അതുകൊണ്ട് ശരിയായി കൊണ്ടുവന്നില്ല. തെറ്റായ അറിവിനെയാണ് നമ്മൾ ഭ്രാന്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അറിവ് ശരിയാകണമെങ്കിൽ എന്ത് വേണം? അറിവ് പ്രാമാണികമായിരിക്കണം. പ്രാമാണികം എന്ന് പറഞ്ഞാൽ പ്രമാണജന്യം ആയിരിക്കണം. പ്രമാണജന്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണം നിമിത്തമായി ഉണ്ടായതായിരിക്കണം. ഏതുപോലെ? രൂപാദിഷു ചക്ഷുരാദീന. രൂപരസഗന്ധങ്ങളിൽ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ പ്രമാണമായിരിക്കുന്നത്, രൂപരസഗന്ധങ്ങളുടെ അറിവിനെ പ്രാമാണികമായ അറിവെന്ന് പറയണമെങ്കിൽ അവിടെ അത് ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ നിമിത്തമായി ഉണ്ടാകുന്നത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഭ്രാന്തി രൂപത്തിനും അറിവുണ്ടാകും. പക്ഷെ അത് ശരിയായ അറിവല്ല. അതുകൊണ്ടാണ് അറിവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അറിവിനെ കുറിച്ച് പറഞ്ഞാൽ ഉടൻ ചോദിക്കുന്നു, എന്താ പ്രമാണം? ചോദ്യത്തിന്റെ താല്പര്യം എന്താണ്? നിങ്ങളുടെ അറിവ് ശരിയാണോ? നിങ്ങളുടെ അറിവിനെ പരിശോധിച്ചോ? അത് ഭ്രാന്തിയാണോ അതോ യഥാർത്ഥമാണോ എന്ന് പരിശോധിച്ചു. പരിശോധിക്കുന്നെങ്കിൽ എങ്ങനെ പരിശോധിക്കണം? അതിന്റെ പ്രമാണത്തെ പരിശോധിക്കണം. പ്രമാണം ശരിയെങ്കിൽ അവിടെ അറിവും ശരിയാണ്. പ്രമാണത്തിൽ എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ, ദോഷദുഷ്ടമായ പ്രമാണം കൊണ്ടാണെങ്കിൽ അറിവ് ശരിയാകത്തില്ല. രജ്ജുവിനെ രജ്ജുവായി കാണുന്നു, അവിടെ പ്രമാണത്തിന് ദോഷമൊന്നുമില്ല, ചക്ഷുരേന്ദ്രിയത്തിന്. പക്ഷെ രജ്ജുവിനെ സർപ്പമായി കാണുമ്പോഴോ പ്രമാണത്തിൽ ദോഷം വന്നു. ചക്ഷുരേന്ദ്രിയമുണ്ട്, അതുകൊണ്ട് കാണുന്നു, പക്ഷെ അവിടെ ദോഷം വന്നു. എന്താണ്? അന്ധകാരം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഭയം. ഇത്തരം ദോഷങ്ങൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രമാണം കൊണ്ടുണ്ടാകുന്ന അറിവ് ഭ്രാന്തിയായിപ്പോയി, യഥാർത്ഥമാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിവുണ്ട്, പരമാത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിവ് ഭ്രാന്തിയാകാം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇത് മഹസ്തപ്രാമാണ്യ കാരണം, ഇത് വളരെ ഗൗരവമുള്ള പ്രമാണമാണ് ശബ്ദപ്രമാണം. ആ പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ മാത്രമേ അതിനെ യഥാർത്ഥമായി സ്വീകരിക്കാൻ കഴിയൂ. ശ്രുതി ആണ് ഇവിടുത്തെ ഗൗരവമുള്ള പ്രമാണം, മഹത്തായ പ്രമാണം. ആ ശ്രുതി എന്ന് പറയുന്നത് ശബ്ദമാണ്, ശബ്ദപ്രമാണം. ആ പ്രമാണത്തിൽ നിന്നാണ് ശ്രോതാവിന് ബോധമുണ്ടായത്, ജഗത്തിന്റെ കാരണം ആത്മാവാണ്, പരമാത്മാവാണ്, തന്റെ സ്വരൂപം തന്നെയാണ്, അത് ജഗത്തിന്റെ സ്വരൂപം തന്നെയാണ്, അത് ചേതനാണ്, അത് ചൈതന്യ സ്വരൂപമാണ്. ഇത്തരം അറിവുണ്ടാകുന്നത് ശ്രുതി പ്രമാണത്തിൽ നിന്നാണ്. അറിവിങ്ങനെ പരമ്പരയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അണ്ടല്ല അതിന് ശ്രുതി എന്ന് പേര്. അത് ശ്രവണം ചെയ്തതാണ്. എവിടെ നിന്ന്? ആർക്കാണോ അറിവുള്ളത്, ആ അറിവുള്ളവർ ഉപദേശിച്ചപ്പോ ശ്രോതാവ് ശ്രവണം ചെയ്തു. ശ്രോതാവിനും അറിവുണ്ടാകുന്നു, വീണ്ടും അത് ഉപദേശിക്കുന്നു. അങ്ങനെ പരമ്പരയായി ശ്രവണം ചെയ്യുന്നവർക്കെല്ലാം അറിവിനെ നൽകുന്നതായ ശ്രുതിയാണ് ഈ ആത്മതത്വത്തിന് പ്രമാണമായിരിക്കുന്നത്. നമ്മളിവിടെ അദ്വൈതത്തിൽ അത് വളരെ കർശനമായി പറയും. ആത്മബോധം അങ്ങനെ ഒന്ന് ഈ ശ്രുതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിന് വേറെ ഒരു ഉപായം സ്വീകരിക്കാൻ പറ്റത്തില്ല. മറ്റു പ്രത്യക്ഷാദി പ്രമാണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആത്മബോധം, ആത്മാപരോക്ഷമായ ബോധം, വികല്പരഹിതമായ ബോധം, അത് ശ്രുതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് മറ്റൊന്നിനെ ഇവിടെ സ്വീകരിക്കാത്തത്. സമാധിയെപ്പോലും സ്വീകരിക്കാത്ത എന്തുണ്ടാകുന്നു? പ്രമാണമുണ്ട്. പ്രമാണമെന്ന് പറയുന്നത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. അതിന് ചിലതൊക്കെ ഒഴിവാക്കിയാലും പ്രത്യക്ഷം, അനുമാനം, ശബ്ദം മൂന്നെണ്ണം പ്രധാനമാണ്. ഉപമാനം, അർത്ഥാപത്തിയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. അതിൽ ശ്രുതിക്കാണ് പ്രാധാന്യം. എന്തുകൊണ്ട് പ്രത്യക്ഷം ആയിക്കൂട? പ്രത്യക്ഷം എന്ന് പറയുന്നത് അവിടെ ഇന്ദ്രിയമാണ്, ചക്ഷുരേന്ദ്രിയമാണ്. അതുപോലെ പ്രത്യക്ഷ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന മറ്റേന്ദ്രിയങ്ങൾ. കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിന്റെ രൂപത്തെ ഗ്രഹിക്കുന്നവർ. രൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ ആകൃതി, അതിന്റെ നിറം. ആകൃതിയും നിറവും കണ്ടിട്ട് തിരിച്ചറിയുന്നു ഇത് ഇന്നതാണ്, പുസ്തകമാണ്, മേശയാണ് എന്നുള്ള ബോധം ഉണ്ടാവുന്ന ഒരാൾ. ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സന്നിവേശം കൊണ്ട്, സംബന്ധം കൊണ്ട് ആണ് ഉള്ളിൽ ബോധമുണ്ടാകുന്നത്. അതിന്റെ രൂപത്തിലൂടെ, ആകൃതിയിലൂടെ വസ്തുവിനെ തിരിച്ചറിയുന്നു. ഇതുപോലെ രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം എല്ലാം അതാതിന്റെ വിഷയത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. അതിനെ പറയും വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. ഇതെല്ലാം പ്രമാണം തന്നെ, ഇതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നു. വസ്തു ഇന്നതാണ് എന്നുള്ള ബോധം ഉള്ളിലുണ്ടാക്കുന്നു ഇതെല്ലാം. എന്നാൽ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ശബ്ദത്തിലൂടെ നമുക്ക് രൂപത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അതായത് നിറത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ആകൃതിയെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഗന്ധരസാദികളൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ശബ്ദത്തിലൂടെ എന്തു ചെയ്യുന്നു? എന്താണോ ശബ്ദത്തിന്റെ താല്പര്യമായി വരുന്നത് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നു, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ശബ്ദത്തിന്റെ താല്പര്യം എന്താണോ, ശബ്ദം താല്പര്യപൂർവം ബോധിപ്പിക്കുന്നത് ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ്, അതാണ് ശബ്ദത്തിന്റെ വിഷയം. ശബ്ദ താല്പര്യമായി ശ്രോതാവ് തന്റെ സ്വരൂപത്തെ തന്നെ ഗ്രഹിക്കും. ശബ്ദം കൊണ്ട് ബാഹ്യമായ വിഷയങ്ങളെയും ഗ്രഹിക്കാം. ചക്ഷുരാദീന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ തന്നെ ബാഹ്യമായ വിഷയങ്ങളെയും ഗ്രഹിക്കാം. പക്ഷേ എല്ലാ ഇന്ദ്രിയങ്ങളും ബഹിർമുഖമായി ബാഹ്യമായ വിഷയങ്ങളെ മാത്രം ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം അന്തർമുഖമായി ഒരുവിനെ ആന്തരികമായ സ്വരൂപത്തെ ഗ്രഹിപ്പിക്കുന്നു. അതാ പ്രത്യേകത, ശബ്ദത്തിന്റെ പ്രത്യേകത. അതിനും മറ്റിന്ദ്രിയങ്ങൾക്കൊന്നും അതിനുള്ള ശേഷിയില്ല. കണ്ണിന് മുമ്പിൽ കാണുന്ന ഇതാണെന്നത് സത്യമായി ബോധിപ്പിക്കുന്നത് പുസ്തകമാണ്, ഇത് പുസ്തകം തന്നെയാണ്, യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ഇന്ദ്രിയങ്ങളെല്ലാം. എല്ലാ ഇന്ദ്രിയങ്ങളും എന്ത് ചെയ്യുന്നു? ശ്രവണേന്ദ്രിയ വഴിയുള്ളതെല്ലാം പുറകിലേക്ക് പോയി അതാത് വിഷയങ്ങളെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാവും. ചക്ഷുരേന്ദ്രിയമായാലും ഘ്രാണേന്ദ്രിയമായാലും രസനേന്ദ്രിയമായാലും വിഷയസമ്പർക്കത്തിലൂടെ ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. ആ ഒരു കഴിവ് ശബ്ദത്തിനുണ്ട്. പക്ഷെ ശബ്ദത്തിന്റെ വിശേഷം എന്ത് ചെയ്യുന്നു? ഇത് മഹത്തായ പ്രമാണമാകുന്ന എങ്ങനെ? അത് ശബ്ദത്തിന് മാത്രമുള്ള ഒരു ശേഷിയാണ്. അത് ആന്തരികമായ തന്റെ സ്വരൂപത്തെ അതിന്റെ താല്പര്യമായി പ്രകാശിപ്പിക്കുന്നു. ബാഹ്യമായ ഒന്നിനെ ശ്രോതാവിന്റെ ആന്തരികമായിരിക്കുന്ന സ്വസ്വരൂപത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ടിവിടെ അദ്വൈതികൾ ആത്മബോധത്തിന് ഒരേ ഒരു ഉപായമേ സ്വീകരിക്കുന്നുള്ളൂ, ശബ്ദം എന്ന പ്രമാണം മാത്രം. എന്തിനതിനെ സ്വീകരിക്കണം? കാരണം ബോധം, ആത്മബോധം പ്രമേയമാണ്, യഥാർത്ഥമായ അനുഭവമാണ്. അതിനൊരു പ്രമാണം ശബ്ദം എന്ന് പറയുന്ന പ്രമാണം കൂടിയേ തീരൂ. ആ ശബ്ദ പ്രമാണത്തിലൂടെ അല്ലാതെ ഉണ്ടാകത്തുമില്ല ബോധം. ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല. യോഗികളും മറ്റും പറയും സമാധിയിലൂടെ ബോധമുണ്ടാകുന്നു, അല്ലെങ്കിൽ സമാധിയാണ് ബോധം. ഉടനെ അദ്വൈതി ചോദിക്കും, ശരി അവിടെ അത് പ്രമാണമാണോ നിങ്ങളുടെ സമാധി? സമാധി എങ്ങനെ പ്രമാണമാകും? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇതിലൊന്നും അത് വരുന്നില്ലല്ലോ സമാധി. പ്രമാണമായിരിക്കുന്ന എന്താണ്? ശബ്ദമാണ്. സമാധിയാദികൾ ഈ പ്രമാണങ്ങളിലൊന്നും ഉൾപ്പെടുന്നില്ല. പ്രമാണത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, അതുകൊണ്ട് ശബ്ദത്തെ തന്നെ ആശ്രയിക്കുന്നു. ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, അതും ആത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധം. അത് ജഗത് കാരണമാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമാണ്. അത് സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവാധാരമാണ് എന്നിങ്ങനെ അതിനെ, അതിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തത്തക്ക രീതിയിൽ ശബ്ദം അതിനെ ബോധിപ്പിക്കുന്നു. അതാണ് ശബ്ദത്തിൻ്റെ പ്രാധാന്യം മൂലം. എന്തുകൊണ്ടത് അതിൽ അവിടെ പ്രാധാന്യം വരുന്നു? ശബ്ദത്തിന് ഉള്ള ഒരു വിശേഷത, ചക്ഷുരേന്ദ്രിയം പ്രമാണമാണ്. ഈ വസ്തുക്കളെ കാണുന്നതിന്, ഇതിൻ്റെ നിറവും ആകൃതിയൊക്കെ കാണുന്നതിന് ചക്ഷുരേന്ദ്രിയം പ്രമാണമാണ്. ആ പ്രമാണത്തിൻ്റെ സഹായത്തോടുകൂടി ഇതിനെ ഗ്രഹിക്കുന്നു. ചക്ഷുരേന്ദ്രിയം മതിയോ? തൈജസമായ വെളിച്ചം കൂടി അവിടെ വേണം. പക്ഷെ വെളിച്ചത്തെ പ്രമാണമായി സ്വീകരിക്കത്തില്ല. ഇന്ദ്രിയമാണ് പ്രമാണം, ചക്ഷുരേന്ദ്രിയം. വെളിച്ചം അതിന്റെ സഹകാരിയാണ്. പക്ഷെ വെളിച്ചമില്ലാതെ ഒരിക്കലും ചക്ഷുരേന്ദ്രിയം കൊണ്ട് വസ്തുവിനെ കാണാൻ കഴിയത്തുമില്ല. സ്പർശിച്ചറിയാൻ വെളിച്ചം വേണ്ട. പക്ഷെ കണ്ണുകൊണ്ട് കണ്ടറിയണമെങ്കിൽ വെളിച്ചം വേണം. അല്ലാതെ കണ്ടറിയാൻ കഴിയില്ല. വെളിച്ചം കൊണ്ടറിയാം. പക്ഷെ ഇവിടെ ശബ്ദം പ്രമാണമായിരിക്കുന്നു, ഏതുപോലെ ശ്രവണേന്ദ്രിയം പ്രമാണമായിരിക്കുന്നു. ശ്രവണേന്ദ്രിയം പ്രമാണമാണ്. ശ്രവണേന്ദ്രിയമുള്ളവന് ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയും. ബധിരനാണെങ്കിൽ എന്താണ്? അവിടെ ശ്രവണേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നില്ല. അവിടെ ശബ്ദ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന്, ശബ്ദ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് എങ്ങനെയാണോ ശ്രവണേന്ദ്രിയം പ്രമാണമായിരിക്കുന്നത്, അതുപോലെ പ്രമാണമായിരിക്കുന്ന ശബ്ദവും. അതാണ് മറ്റൊന്നിനും ഇല്ലാത്ത ഒരു സവിശേഷത വന്നത്. ശ്രവണേന്ദ്രിയം പ്രമാണമാണ്, ശബ്ദവും പ്രമാണമാണ്. രണ്ട് പ്രമാണങ്ങളും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? അർത്ഥത്തെ പ്രകാശിപ്പിക്കും. ഇവിടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥമായ തന്റെ സ്വരൂപം, ആ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മഹച്ച പ്രാമാണികാരണം. ഇത് മഹത്തായ പ്രമാണമാണ്, മഹത്തായ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ആ തത്വത്തിന്റെ സമ്യക്തായിട്ടുള്ള ജ്ഞാനത്തിന് ഇതല്ലാതെ വേറെ യാതൊരു ഉപായമില്ല. അത് ആ ഉപായം എന്താണ്? സർവ്വസാധാരണമായ ഉപായമാണ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവം പേർക്ക് ഉണ്ടാകത്തുള്ളൂ. എല്ലാവർക്കും സമാധി ഉണ്ടാകത്തില്ല. ദീർഘകാല സുദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതം. ദീർഘകാലം നൈരന്തര്യം വളരെ താല്പര്യപൂർവ്വം അഭ്യസിച്ച് ചിത്തവൃത്തി നിരോധം പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വന്നു ചേരുന്ന ഒന്നാണ് സമാധി. അത് ആയിരത്തിലോ ലക്ഷത്തിലോ ഒരുവന് മാത്രമേ സമാധി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകത്തുള്ളൂ. നല്ലത് തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല കാര്യം. പക്ഷെ അത് അപൂർവമാണ് ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നൊരു പ്രമാണമാണ്, അത് സർവ്വസാധാരണമാണ്, എല്ലാവരുടെയും ഇരിപ്പുണ്ട്, എല്ലാ ജീവന്മാരിലുമുണ്ട്. ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വഗേന്ദ്രിയം, ഇതൊക്കെ പ്രമാണത്തിന്റെ വിശേഷതയാണ്. അത് സർവസാധാരണമായിരിക്കണം. അതുകൊണ്ട് എന്താ വിശേഷത? എന്റെ അനുഭവം നിന്റെ അനുഭവം ഒരുപോലെ ആയിരിക്കണം. ഇതെന്റെ അനുഭവമാണ് നിന്റെ അനുഭവമല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാണുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുക്കളെ തിരിക്കുന്നു. ഇതിന്റെ രൂപം വെളുപ്പാണിത്. ആരുടെ ചക്ഷേന്ദ്രിയം കൊണ്ട് നോക്കിയാലും അത് വെളുത്ത് തന്നെ ഇരിക്കണം. ഒരേ ജീവഗണത്തിൽപ്പെട്ട എന്നുള്ള ചേർക്കുന്നു. എന്തുകൊണ്ട്? അവിടെ പ്രമാണം ഏകരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് അത് പ്രമാണമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കണ്ണുകൊണ്ട് ഇതിനെ വെളുപ്പായി കാണുകയും വേറെ ആൾ കണ്ണുകൊണ്ട് ഇതിനെ കറുപ്പായി കാണുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യവഹാരം അസാധ്യമായി തീരും. എന്റെ അനുഭവമാണോ ശരി, അത് നിന്റെ അനുഭവമാണോ ശരി എന്നുള്ളതിൽ തർക്കമുണ്ടാവും. പ്രമേയം ഏതെന്ന് നിശ്ചയിക്കാൻ കഴിയാതെ പോകും. പക്ഷെ ഇന്ദ്രിയങ്ങളുടെ പ്രമാണ രൂപത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. അത് ജ്ഞാനത്തിൽ ഐക രൂപ്യത്തെ കൊടുക്കുന്നു, ജ്ഞാനത്തിൽ ഏകരൂപതയെ കൊടുക്കുന്നു. അതാണ് പ്രമാണത്തിന്റെ സവിശേഷത. അപ്പോൾ പ്രമാണം സർവ്വസാധാരണമായിരിക്കണം, പ്രമാണജന്യമായ ജ്ഞാനവും അതുപോലെ സർവ്വസാധാരണമായിരിക്കണം. ഇതെങ്ങനെയാണ്? ചക്ഷുരേന്ദ്രിയത്തിനും അതുപോലെ തന്നെയാണ്, ശ്രവണേന്ദ്രിയത്തിനും അതുപോലെ തന്നെയാണ്, ശബ്ദപ്രമാണത്തിനും. അവിടെ ജ്ഞാനത്തിൽ ഐക രൂപ്യതയുണ്ട്, ഏകരൂപതയുണ്ട്. അതിനകത്ത് ശബ്ദത്തിലൂടെ ശബ്ദ താല്പര്യത്തെ ഞാൻ ഗ്രഹിച്ചാലും നീ ഗ്രഹിച്ചാലും ഒരുപോലാണ്, വ്യത്യാസം. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് ഉപദേശിക്കുന്ന ആ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരുവനവും ഉണ്ടാകുന്ന അറിവ് ഒരുപോലെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അത് പ്രമാണമാണ്. അറിവ് പ്രമാണജന്യമാണ്, പരസ്പര വിരുദ്ധമായി വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ കഴിയില്ല. ഇത് എല്ലാം പ്രമാണം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണോ ശ്രവണേന്ദ്രിയത്തെ, ശ്രവണേന്ദ്രിയം പ്രമാണമായിരിക്കുന്ന എന്തിന്? ശബ്ദത്തിന്. കാരണം എല്ലാവരും ശ്രവണേന്ദ്രിയത്തിലൂടെ കേൾക്കുന്ന ശബ്ദത്തെയാണ്. രൂപത്തെയോ രസത്തെയോ ദന്തത്തെയോ അല്ല കേൾക്കുന്നത്, പിന്നെ ശബ്ദത്തെ. എന്തുകൊണ്ട്? സർവജീവന്മാരുടെയും അനുഭവം ഏകരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് ആ ശ്രവണേന്ദ്രിയം ശബ്ദഗ്രഹണത്തിന് പ്രമാണമായിരിക്കുന്നു. അതുപോലെ ശബ്ദത്തിൽ നിന്നും അർത്ഥത്തെ ഗ്രഹിക്കുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കുന്നു. ആന എന്ന് പറഞ്ഞ് കേട്ടുകഴിഞ്ഞാൽ ഞാൻ ഗ്രഹിക്കുന്നത് നീ ഗ്രഹിക്കുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കുന്നു. ശബ്ദാർത്ഥ സാമർഥ്യത്തെ കുറിച്ച് ബോധമുള്ള എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. മറ്റ് ദോഷങ്ങളൊന്നും ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ, ബാധിര്യം പോലെയുള്ള ദോഷങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബ്ദാർത്ഥ സംബന്ധത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം ഇല്ലാതിരിക്കുക, ഇത്തരം ദോഷങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥജ്ഞാനം ഏകരൂപതയുണ്ടായിരിക്കും. ഞാനും നീയും ഒരുപോലെ ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കുന്ന ജ്ഞാനത്തെ മാത്രമേ പ്രമാ എന്ന് പറയാൻ പറ്റൂ. എനിക്കിത് കറുപ്പെന്നും നിനക്ക് ഇത് വെളുപ്പെന്നും തോന്നിക്കഴിഞ്ഞാൽ ഞാനും നീയും തമ്മിൽ ആരുടെ ഒരാളുടെ തകരാറുണ്ട് അനുഭവത്തിന്. ഏതോ ഒരാറ് ഭ്രാന്തിയാണ്, ഭ്രാന്തമാണ്. പക്ഷെ പ്രാമാണികമായ അറിവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ദോഷമില്ല. പ്രമാണജന്യമായ അറിവ് എവിടെയായാലും ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും ശരി, അത് ഒരേ രൂപത്തിലായിരിക്കും. ഏതൊരു വ്യവഹാര ഭൂമിയിലാണോ ആ പ്രമാണത്തിന് പ്രാമാണ്യമുള്ളത് അവിടെ എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ എന്താണ് ഈ വ്യവഹാര ഭൂമി, ജാഗ്രത് വ്യവഹാര ഭൂമിയിൽ ശബ്ദത്തിലൂടെ അതിന്റെ താല്പര്യജ്ഞാനം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാകും. ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കുന്നു. ആത്മാ എന്ന് പറയുമ്പോൾ ആത്മാവിനെ തന്നെ ഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ശബ്ദം പ്രമാണമായിരിക്കുന്നു, അത് ശ്രോതാക്കളിൽ ഏകരൂപത്തിലുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനം പ്രമേയമാണ്, യഥാർത്ഥമാണ്. അതുകൊണ്ടാണ് ശ്രോതാക്കൾക്കെല്ലാം ആ ബോധമുണ്ടാകുന്നത്. ഈ പറയുന്നത് എന്നെ കുറിച്ചാണ്, എന്റെ പരമാർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്, എന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പരമാത്മ വസ്തുവാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അത് പ്രമാണമായതുകൊണ്ട്. സമാധി എന്തുകൊണ്ട് പ്രമാണമാകുന്നില്ല? കാരണം അത് എന്റെ അനുഭവമാണ്, എന്റെ അനുഭവമല്ല. അത് ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ ദീർഘകാല പരിശ്രമം കൊണ്ട് എന്നിലുണ്ടാകും, എന്റെ അനുഭവമായിരിക്കും. അത് നിന്റെ അനുഭവമായിട്ട് ഏക രൂപത്തിലാണോ എന്ന് പരിശോധിക്കാൻ തന്നെ പ്രയാസമാണ്, ക്ലിഷ്ടമാണ്. അതുകൊണ്ടത് പ്രമാണമല്ല. അതിനെന്താണ് ഒരു ഐക രൂപ്യതയെ കണ്ടെത്താൻ പറ്റത്തില്ല. ഏകരൂപത്വം അതിനകത്തില്ല. ഇതങ്ങനെയല്ല. ഇത് പ്രമാണി കാരണം, മഹത്തായ പ്രമാണ്യത്തിന് കാരണമായിരിക്കുന്നതാണ് ശബ്ദപ്രമാണം. അതിൽ വിശേഷിച്ചും മറ്റ് ശബ്ദങ്ങളെ എല്ലാം, മറ്റ് ശബ്ദങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത് എന്തിനാ? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ ബോധിപ്പിക്കുമ്പോൾ ഈ ശ്രുതി എന്ന് പറയുന്നത് നാമരൂപാതീതമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടത് പറയുന്നത് സാധാരണ പ്രമാണമല്ല, മഹത്തായ പ്രമാണമാണ്. മഹത്തായ തത്വത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ആ പ്രമാണവും മഹത്താണ്. അത് മാത്രമല്ല, അത് പരമമായ പ്രമാണമാണ്. അതിനുപരിയായി മറ്റൊന്നില്ല ഈ പരമാർത്ഥത്തെ ബോധിക്കാൻ, മറ്റൊരു ഉപായമില്ല എന്ന് പറയും. തത്വത്തെ, പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് ശ്രുതിയെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് ചരമപ്രമാണം. ചരമം വെച്ച അവസാനത്ത്, അതിനപ്പുറം മറ്റൊരു ഉപായമില്ല. അപ്പൊ ശ്രുതിയിൽ നിന്ന് തന്നെ അത് ബോധിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളോ, മനസ്സിന്റെ ഏകാഗ്രത, സമാധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണോ, അത് ആ ശ്രോതാവിനുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശ്രോതാവിൽ ഗുണങ്ങളെ ആധാനം ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം ബോധം എങ്ങനെ അതിന്റെ പ്രമാണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കുന്ന ഒരുവൻ ഈ തത്വത്തെ ശ്രവണം ചെയ്യുമ്പോൾ അവന് ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ സാധന ചതുഷ്ടയ സമ്പത്തിയിൽ വരുന്നതാണ് ബാക്കിയുള്ള എല്ലാം. സമാധി പര്യന്തമുള്ള എല്ലാ അഭ്യാസങ്ങളും അതിൽ വരുന്നു. തത്വബോധം തത്വശ്രവണത്തിലൂടെ, ശ്രുതിയുടെ ശ്രവണത്തിലൂടെ. അങ്ങനെ ആ ശബ്ദശ്രവണത്തിലൂടെ ഒരുവന് ബോധത്തെ പ്രധാനം ചെയ്യാൻ കഴിവുള്ള ആ ശബ്ദം, അത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രമാണമാണ്. ഏത് വേദാന്ത വാക്യാനാം ചേതന കാരണത്തെ സമാന ഗതിത്വം വിശേഷിച്ച് എന്തുകൊണ്ട്? ചക്ഷുരാദീനാം ഇവ രൂപാദിഷു. ചക്ഷുരാദികൾ എങ്ങനെയാണോ രൂപാദികളെ ഗ്രഹിക്കുന്നതിന് പ്രമാണമായിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു. ഇതിന് സമാനത ഉണ്ട്. കണ്ണുകൊണ്ട് എങ്ങനെയാണോ ഈ വസ്തുവിനൊക്കെ കാണുന്നത്, പ്രത്യക്ഷമായി ബാഹ്യമായി ഇതെന്ന വസ്തുവാണ് എന്ന് ഗ്രഹിക്കുന്നത്, അതുപോലെ തത്വശ്രവണത്തിലൂടെ തത്വത്തെ, പരമാർത്ഥത്തെ അതുപോലെ തന്നെ ഗ്രഹിക്കുന്നു. ഇവിടെ കണ്ണ് എങ്ങനെയാണോ സഹായിച്ചത്, അതുപോലെ തന്നെ അവിടെ ശ്രവണേന്ദ്രിയവും ശബ്ദവും സഹായിക്കുന്നു. ഇവിടെ പ്രാധാന്യം കണ്ണിനാണെങ്കിൽ, ഈ വസ്തുവിനെ കാണുന്നതിന് പ്രാധാന്യം കണ്ണിനാണ്. പക്ഷെ അതേപോലെയുള്ള പ്രാധാന്യം വെളിച്ചത്തിനും ഉണ്ടല്ലോ. കണ്ണുണ്ടായാലും വെളിച്ചമില്ലെങ്കിൽ പ്രയോജനമില്ല. വെളിച്ചം ഉണ്ടായാലും കണ്ണില്ലെങ്കിൽ പ്രയോജനമില്ല. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. പക്ഷെ ഇവിടെ ശ്രവണേന്ദ്രിയത്തിന് പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷേ അതിനും പ്രാധാന്യമാണ് ശബ്ദപ്രമാണത്തിന്. എന്തുകൊണ്ട്? ശ്രവണേന്ദ്രിയം നാനാതരത്തിലുള്ള ബോധത്തെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ശബ്ദപ്രമാണം, ഉപനിഷത് പ്രമാണം പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. അത് ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾക്ക് വെളിച്ചത്തിനോ സാധിക്കുന്ന കാര്യമുണ്ട്, ശബ്ദത്തിന് സാധിക്കുന്നു, പരമാർത്ഥ ബോധത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അദ്വൈത ബോധം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അത് ശബ്ദപ്രമാണജന്യമാണ്. എന്തെങ്കിലും ഒരു അഭ്യാസം കാണിക്കുമ്പോൾ ഉണ്ടായി വരുന്ന ഒരു അറിവാണ്, ഉള്ളിൽ പ്രകാശിക്കുന്ന അറിവാണ് എന്നല്ല ഇതിനെക്കുറിച്ച് ധരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് വ്യക്തമായി പറഞ്ഞത്. എങ്ങനെയാണോ നിറത്തെ കാണുന്നതിന് കണ്ണ് പ്രമാണമായിരിക്കുന്നത്, അതുപോലെ ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് ശബ്ദം തന്നെയാണ് മുഖ്യമായ ഉപായം, പ്രമാണം. അതുകൊണ്ട് ഇവിടെ തത്വഗ്രഹണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ശ്രവണത്തിനാണ്. മറ്റെന്തെങ്കിലും അഭ്യാസങ്ങൾക്കല്ല, മാനസികമായോ കായികമായോ ചെയ്യുന്ന ഏതെങ്കിലും അഭ്യാസത്തിനല്ല പ്രധാനം. ഇത് വിവേകത്തിന്റെ മാർഗം. ഇതിൽ അന്ധത എന്ന് പറയുന്ന ഒട്ടും തന്നെ ആർക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ള കാര്യം. ഇവിടെ പറയുന്ന എന്താണ്? മന്ദവ്യ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നോളാം, പക്ഷെ ചിന്തിച്ചിട്ട് വേണം. എന്നുവെച്ചാൽ സ്വന്തം വിവേകത്തെ ഉപയോഗിക്കണം. ചിന്ത കൊണ്ടാണ് വിവേകം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ വിവേകത്തെ ആശ്രയിക്കാനാണ് പറയുന്നത്. അത് തത്വത്തെ ശ്രവിച്ച് മനനം ചെയ്ത് ബോധ്യപ്പെടുക. അതിനുവേണ്ടിയിട്ട് മുഖ്യമായ ഉപായമായ പ്രമാണത്തെ ഇവിടെ കാണിക്കുന്നു. അതോ ഗതി സാമാന്യ സർവജ്ഞം ബ്രഹ്മ ജഗത്. അതുകൊണ്ട് പറയുന്നു, ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത് സർവജ്ഞം ബ്രഹ്മ. ഇവിടെ പറഞ്ഞു സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയാം, പരമാത്മാവെന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയും. വേണ്ടി വന്നാൽ ചേതൻ എന്ന് പറയും, ജീവനെന്നും പറയും. ഭാഷകാരൻ എല്ലാ ശബ്ദവും പ്രയോഗിക്കും. അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ വാക്കിൽ കിടന്ന് പഠിച്ചു തൂങ്ങി പരസ്പരം വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മമാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഗതിസാമാന്യ, എല്ലാ ശ്രുതിയും താല്പര്യപൂർവം അതിനെ ബോധിപ്പിക്കുന്നതുകൊണ്ട് എന്നാണ് അടുത്ത അവസാനത്തെ സൂത്രം ഇതേ വിഷയത്തെ കുറിച്ച് പറയുന്നു. കുതശ്ച സർവജ്ഞ ബ്രഹ്മ ജഗതക്കാരണം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മമാണ് ജഗത്തിന് കാരണം എന്നുള്ളതിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നു, പറയാം. ശ്രുതത്വച്ച നേരത്തെ ഗതിസാമാന്യതെന്ന് പറഞ്ഞ തന്നെ, അതുകൊണ്ട് ഇതിന് കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. സ്വശബ്ദേനൈവ ച സർവജ്ഞ ഈശ്വരോ ജഗതകാരണം ഇതി ശ്രൂയതേ ശ്വേതാശ്വതരാണ മന്ത്രോപനിഷതി സർവജ്ഞം ഈശ്വരൻ പ്രവൃത്തിയ സത്കാരണം കർണാധിപാധിപോ നചാസ്യ കശ്ചിത് ജനിത നചാധിപ ഇതി തസ്മാ സർവജ്ഞം ബ്രഹ്മ ജഗദർണനാചേതനം പ്രധാനം അന്യദ്വേദി സിദ്ധം. ആ ഈശ്വരൻ എന്നുള്ള ശബ്ദം കൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ വിശദീകരണത്തിലൂടെ തന്നെ ബോധിപ്പിക്കുന്നു. മുമ്പൊക്കെ എന്താണ്? അതിൽ നിന്നുണ്ടായി, ഇതിൽ നിന്നുണ്ടായി, ആത്മാവിൽ നിന്നുണ്ടായി, ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങൾ പ്രയോഗിച്ചു. ഇവിടെ അങ്ങനെയല്ല. ആ സർവജ്ഞത്വത്തെ പ്രകടമാക്കുന്ന ശബ്ദങ്ങളിലൂടെ തന്നെ നേരിട്ട് പറയും. തദൈക്ഷത എന്ന് പറഞ്ഞ, അതുകൊണ്ടാണല്ലോ ഈ വാദം ഉണ്ടായത്. അത് സങ്കല്പിച്ച് ഏത്? അത് ഈശ്വരനാണോ, അത് പ്രധാനമാണോ? ഇവിടെ തർക്കം വന്നു. നേരിട്ടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഈശ്വരൻ സങ്കല്പിച്ചു, പിന്നാരും വാദിക്കാൻ വരത്തില്ലല്ലോ. ആ രീതിയിൽ ബോധിപ്പിക്കുന്നു എന്നാണ് ശ്വേതാശ്വതരോപനിഷത്ത്. സ്വശബ്ദേന വെച്ച സർവജ്ഞ ഈശ്വരോ ജഗതകാരണം ഇതി ശ്രീതി. അതാണ് സ്വശബ്ദം എന്ന് പറയുന്നത്, ഈശ്വര ശബ്ദം, അല്ലെങ്കിൽ ഈശ്വര അർത്ഥത്തിൽ വരുന്ന ശബ്ദങ്ങൾ. സർവനാമ ശബ്ദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ശ്വേതാശുദ്ധരാണ മന്ത്രപുനിഷത്തി സർവജ്ഞം ഈശ്വരൻ പ്രകൃത്യ. അവിടെ സർവജ്ഞനായ ഈശ്വരനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കാലകാലോ ഗുണി സർവവിദ്യ സർവവിദ് കാരണം തത്വമസി. തത്ത് എന്ന് പറയും പോലെയല്ല, തത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഏതിനേയും പറയാം തത്തെന്ന്. മറിച്ച് എന്താണ്? ഞഹ, അവൻ സർവജ്ഞനാണ്. കാലകാലോ, കാലനും കാലനാണ്, കാലത്തിനും കാലമാണ്. ഗുണി, സർവഗുണങ്ങളോടുകൂടിയവനാണ്. സർവവിത്ത്, അവൻ സർവവിത്താണ്, സർവത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പറയുന്ന ഈശ്വരനെ തന്നെയാണ്. അവിടെ പിന്നെ ആശയക്കുഴപ്പം വരത്തില്ല. അങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈശ്വര ജഗത് കാരണം ഇത് ശ്രൂയത്തെ. അപ്പോ ജഗത്തിന് കാരണം ഈശ്വരനാണ് എന്നുള്ള ആസ്തികവാദം. അപ്പൊ ഇതിനെ നിഷേധിച്ചുകൊണ്ട് പലരും, മുമ്പ് തന്നെ നിഷേധിച്ച സംഖ്യന്മാരും പിന്നീട് വന്ന ബൗദ്ധന്മാരും എല്ലാം ഇതിനെ നിഷേധിച്ചു. അങ്ങനെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഷ്യകാരൻ ഈ ഭാഷ്യത്തെ എഴുതുന്നു. സൂത്രങ്ങളെ ആശ്രയിച്ച് ആ ഈശ്വര അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം എന്താണ്? നാസ്തികന്മാരായി, പാഖണ്ഡന്മാരായി നശിച്ചു. അതുകൊണ്ട് ആ ഈശ്വര അസ്തിത്വത്തെ വെറുതെ പറഞ്ഞുറപ്പിക്കുക, എല്ലാ യുക്തിയിലൂടെ പ്രമാണത്തിലൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷ എഴുതിയത്. സൂത്രം അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് സമാന അർത്ഥത്തിൽ തന്നെയുള്ള കൂടുതൽ സൂത്രങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് അതിനെ സമർത്ഥിക്കുക. സകാരണം അത് ഈശ്വരൻ കാരണനാണ്. കർണാധിപ അധിപോ, കർണാധിപനായിരിക്കുന്ന ജീവന്റെയും അധിപനായിരിക്കുന്നവനാണ്. ചക്ഷുരാദി കർണങ്ങൾക്ക് അധിപനായിരിക്കുന്നതാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ. ആ ജീവനും അധിപനായിരിക്കുന്നു. നചാസ്യ കശ്ചിത് ജനിത പറയുന്ന ഈശ്വരന്റെ ഒരു അധിപൻ ആവശ്യം, ഈശ്വരൻ ഒരു അധിപന്റെ ആവശ്യമില്ല, ഈശ്വരന്റെ ഒരു ജനയിതാവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരനായതുകൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യയുക്തനായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ മറ്റൊരു ഈശ്വരന്റെ ആവശ്യമില്ല. എവിടെയാണോ ന്യൂനതയുള്ളത്, ആ ന്യൂനതയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിയുടെ ആവശ്യം വരുന്നത്, ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യം വരുന്നത്. ഈശ്വരൻ സ്വയം തന്നെ പൂർണ്ണനായിരിക്കുമ്പോൾ മറ്റൊരു ഈശ്വരന്റെ ആവശ്യമുള്ള ഇല്ല. അപൂർണതയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഈശ്വരന്റെ ആവശ്യം വന്നത്. പക്ഷെ സ്വയം പൂർണ്ണനാണെങ്കിൽ പിന്നെ അവിടെ എന്തെന്ന്? മറ്റൊരു സൃഷ്ടികർത്താവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നു, അസ്യ കശ്ചിത് ജനിത എന്ന് പറയുന്നത്. ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. കാരണം ജഗത്തൊരു കാര്യമായതുകൊണ്ട് അതിനൊരു കാരണം കൂടിയേ തീരൂ. അതുകൊണ്ട് ഈശ്വരനെ സൃഷ്ടികർത്താവായി സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അതേ യുക്തി അനുസരിച്ച് ഈശ്വരനും ഒരു സൃഷ്ടികർത്താവ് വേണ്ടേ? വേണ്ട. എന്തുകൊണ്ട്? ഈശ്വരൻ കാര്യമല്ല, ജഗത്ത് കാര്യമായതുകൊണ്ടാണ് അവിടെ ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യം വന്നത്. പക്ഷേ ഈശ്വരൻ എന്താണ്? പൂർണ്ണനാണ്. അത് കാര്യമല്ല. പൂർണ്ണനെ മറ്റൊരു പൂർണ്ണതയുടെ ആവശ്യമില്ല. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അങ്ങനെ സങ്കല്പിക്കാനും സാധ്യമില്ല. എന്തുകൊണ്ട്? പൂർണ്ണത എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സങ്കല്പങ്ങളും അവസാനിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണനായിരിക്കുന്ന, സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനാണ് ഈ അപൂർണമായിരിക്കുന്ന ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വേറൊരു ജനിതാവീശ്വരനില്ല, നചാധിപ ഒരു യജമാനോ അവിടെയില്ല. എങ്ങനെയാണോ ഈ കർണാധിപനായ ജീവന് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു അധിപൻ വന്നത് എന്ന് വെച്ചാൽ അതെല്ലാം ഈ ചോദിക്കുക. അതെന്താ അങ്ങനെ പറയുന്നത്? ജീവൻ ഈശ്വരനും ഒന്നെന്ന് പറയും, പിന്നെ ഒന്നിന് അധിപൻ മറ്റൊന്ന് പറയും ചെയ്യുന്ന എന്തുകൊണ്ട് കർണങ്ങളും ജീവഭാവവും എന്നുള്ള ഭേദങ്ങളെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പറയുകയാണ്. അല്ല, ആ ഭേദത്തെ മുൻനിർത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഏകത്വത്തെ മുൻനിർത്തിയാണ് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അധിപനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ജീവനും പരനും ഒന്ന് തന്നെ. ഇവിടെ അങ്ങനെയല്ല, കർണങ്ങൾ വേറെ, അതിന് അധിപനായ ഒരു ജീവൻ, അതിനധിപനായ ഒരു ഈശ്വരൻ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ പറയുകയാണ് ഈശ്വരന് വേറൊരു അധിപന്റെ ആവശ്യമില്ല. തസ്മാത് ഇങ്ങനെ നേരിട്ട് ഈശ്വര ശബ്ദം കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സർവജ്ഞൻ ബ്രഹ്മജഗത് കാരണം, സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മമാണ് ജഗത്തിന് കാരണമായിരിക്കുന്ന. അചേതനം പ്രധാനം അന്യത്വ, അചേതനമായിരിക്കുന്ന പ്രധാനമോ പരമാണുക്കളോ എന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പരമാണുക്കൾ അത് പഴയകാലത്തും പറഞ്ഞു, തർക്കീയന്മാർ പറഞ്ഞു പരമാണുക്കൾ. അവർ രണ്ടുപേരും പറഞ്ഞ പരമാണുവിന്റെ പരിമാണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ രണ്ടുപേരും പറയുന്ന ആശയം ഒന്ന് തന്നെ. അതിസൂക്ഷ്മമായ ഭൗതികമായ പദാർത്ഥത്തിൽ നിന്നാണ് ഈ സ്ഥൂലമായിരിക്കുന്ന ഭൗതിക പ്രപഞ്ചം ഉണ്ടായത്. രണ്ടു കൂട്ടരും പറയുന്നതാണ്, അതിനെ നിഷേധിക്കുന്നു. അങ്ങനെയല്ല, ഇത് ജഡത്തിൽ നിന്നും, കേവലമായ ജഡത്തിൽ നിന്ന് ജഡത്തെ ജഡസൃഷ്ടി സംഭവിക്കത്തില്ല. അത് ചൈതന്യ സാന്നിധ്യം കൊണ്ട് സാധ്യമാകും. സൃഷ്ടി എന്ന് പറയുന്ന ക്രിയയാണ്, ക്രിയയ്ക്ക് പിന്നിൽ ചേതനൻ ഉണ്ടായിരിക്കുന്നു. ജഡത്തിൽ ക്രിയ സംഭവിക്കില്ല. ഇങ്ങനെ നാനായുക്തികളുണ്ട്. അതെല്ലാം ഇനി വരുന്ന ബ്രഹ്മസൂത്രങ്ങളിൽ ഇതെല്ലാം വിശദീകരിക്കും. സൃഷ്ടിയെ സംബന്ധിച്ച് നാനാതരത്തിലുള്ള യുക്തികളെ വിശദീകരിക്കുന്നതിന് സൃഷ്ടികർത്താവിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ വേണ്ടി, സൃഷ്ടിയിൽ നിന്നുള്ളതിന്റെ വിലക്ഷണതയെ മനസ്സിലാക്കാൻ വേണ്ടി. അതിനി വരുന്ന ഭാഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യും. നാചേതനം പ്രധാനം അന്യദ്വാ, മറ്റൊന്നുമല്ല പരമാത്മാവ് തന്നെയാണ് കാരണം. ഇത്രയും കൊണ്ട് ആനന്ദമയ അധികരണം ത്തിലേക്ക് അടുത്ത് പ്രവേശിക്കുകയാണ്. ഈശ്വരത്യധികരണം അവസാനിച്ചു. ഈ അധികരണത്തോടെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഒരു ശ്ലോക രൂപത്തിൽ, ന്യായമാല എന്ന് പറയും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തെ പറയുന്നു, തദൈക്ഷതേതി വാക്യേന പ്രധാനം ബ്രഹ്മവ ഉച്ചത്. ഇതാണ് ഇവിടുത്തെ സംശയം. തദൈക്ഷത ബഹുസ്യാം പ്രജായ, നമ്മൾ പറഞ്ഞു തന്നെയാണ്. അതിനെ ചുരുക്കി പറയുന്നു, ഈക്ഷത എന്ന അശബ്ദം എന്ന് തുടങ്ങി ശ്രുതത്വ എന്ന് വരെയുള്ള ഇത്രയും സൂത്രങ്ങളുടെ താല്പര്യത്തെ, തദൈക്ഷതേതി വാക്യേന, തദൈക്ഷത എന്നുള്ള ആ വാക്യം കൊണ്ട്, ഛാന്ദോഗ്യത്തിലെ വാക്യം കൊണ്ട് പ്രധാനം ബ്രഹ്മവാവിച്ചത്. അത് പ്രധാനത്തെ പറയുന്നു, ബ്രഹ്മത്തെ പറയുന്നു. ജ്ഞാനക്രിയാശക്തിമത്വ പ്രധാനം സർവകാരണം. അങ്ങനെ പറയാം, ജ്ഞാനവും ക്രിയയും ശക്തിയും എല്ലാം ഉള്ളതുകൊണ്ട് പ്രധാനമാണ് കാരണം എന്ന് പൂർവോച്ചു. അതിന് നേരത്തെ പറഞ്ഞല്ലോ, ആപ ഐച്ഛന്ത തേജ ഐക്ഷത എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെയും ഈക്ഷണാതിക്രിയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അതാകാം കാരണമെന്ന് പറയുമ്പോൾ അതിന് സമാനം പറയുന്നു, ഈക്ഷണ ചേതനം ബ്രഹ്മ ക്രിയ ജ്ഞാനേതു മായയാ. ഇവിടെ ഈക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചേതനം മാത്രമേ സങ്കല്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ സങ്കല്പിക്കുന്ന ബ്രഹ്മമാണ്. അതിൽ ക്രിയാജ്ഞാനം എല്ലാം പ്രകടമാകുന്നു. മായ കൊണ്ടാണ്, അതിന്റെ മായാശക്തി കൊണ്ട് അതെല്ലാം പ്രകടമാകുന്നു. ആത്മശബ്ദ ആത്മതാതാത്മ്യ പ്രധാനസ്യ വിരോധിനി, കാരണം ഇവിടെ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അത് പ്രധാനത്തെ പ്രയോഗിക്കാൻ കഴിയില്ല. ആത്മതാതാത്മ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് തന്നിൽ നിന്ന് ഏതസ്മാത് ആത്മനാകാശ സംഭൂത എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതെല്ലാം പ്രധാനവുമായിട്ട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവിൽ നിന്നാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി. ഇത് സിദ്ധാന്തം. പ്രധാനമാകാമോ, പ്രകൃതിയാകാമോ, പരമാണു ആകാമോ, ഇതെല്ലാം പൂർവപക്ഷം അല്ല. ബ്രഹ്മം തന്നെയാണ്, ആത്മാ തന്നെയാണ് സൃഷ്ടിക്ക് കാരണമെന്ന് പറയുന്ന സിദ്ധാന്തം. അടുത്ത് ആനന്ദമായ അധികരണമാണ്. അതിന്റെ ആമുഖമായി ഇവിടെ ഭാഷകാരൻ പൊതുവായ ചില കാര്യങ്ങൾ പറയുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട്, ജന്മാദ്യസ്യതാരഭ്യ ശ്രുതത്വാച്ച ഇത്യേവ മന്ദേഹി സൂത്രാണി ഉദാഹൃതാനി വേദാന്തവാക്യാനി. സൂത്രൈർ യാന്യുദാഹൃതാനി വേദാന്തവാക്യാനി തേഷാം സർവജ്ഞ ബ്രഹ്മ സർവശക്തിർ ഈശ്വരോ ജഗതോ ജന്മസ്ഥിതി ലയകാരണം ഇതി ഏതസ്യ അർത്ഥസ്യ പ്രതിപാദകത്വം ന്യായപൂർവകം പ്രതിപാദിതം ഇതുവരെ. ജന്മാദ്യസ്യ തുടങ്ങി, ജന്മാദ്യസ്യ തുടങ്ങി ശ്രുതത്വാച്ച വരെയുള്ള സർവ സൂത്രങ്ങളുടെയും താല്പര്യത്തെ ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഈ ജഗത്തിന് കാരണം സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ്. ഇത് തന്നെ താല്പര്യം. ഇത്രയും എന്തിനാ ഇത്രയും വാശിയോടുകൂടി ഇത് അങ്ങ് പറഞ്ഞാൽ പോരെ? ജഗത്തിന് കാരണം എന്താ? സർവജ്ഞൻ. ഇഷ്ടമുള്ളവർ സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയും. ഇത്രയും വാശിയോടുകൂടി ഇത് സമർത്ഥിക്കുന്നത് കേട്ടാത്തൊന്നും ഈശ്വരനല്ല കാരണം. അതുകൊണ്ടാണ് ഇത്രയും പരിശ്രമം വേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. അതല്ല ഈശ്വരനല്ല കാരണമെന്ന് ബൗദ്ധന്മാരും മറ്റും പറയുന്നു. അത് പറയുന്നതിന് വേണ്ടി അവരൊരുപാട് പ്രയത്നിക്കുന്നു. ഈശ്വരകാരണവാദം എന്ന് പറയുന്ന അനാദിയായി പ്രചരിച്ചിരിക്കുന്ന ആ ഈശ്വരകാരണവാദത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമം ചെയ്ത് ഈശ്വരനല്ല എന്ന് സമർത്ഥിക്കുമ്പോൾ അതിന് സമാധാനം പറയാൻ വേണ്ടി ചർച്ച നീണ്ടു പോകുന്നതാണ്. അല്ലെങ്കിൽ ഒരു വാക്കിൽ പറഞ്ഞാൽ മതി, യഥോവാ ഇമാനി ഭൂതാനി ജയന്തേ ജാതാനി ജീവന്തി, ഒറ്റ വാക്കി പറഞ്ഞാൽ മതി ഒരു വാക്യത്തിൽ. പക്ഷെ ഒരുപാട് വാക്യങ്ങൾ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ വിശേഷിച്ചും ബൗദ്ധന്മാർ കടുത്ത ഈശ്വര വിരോധികളാണ്. അപ്പോൾ ഇതിനെ സമർത്ഥിക്കേണ്ടി വന്നു, അതിന് കുറച്ച് കൂടുതൽ പറയേണ്ടി വന്നു, വിശദീകരിക്കേണ്ടി വന്നു. അത് നല്ലതാണ്, മനനത്തിന് അത് ഉപകരിക്കുന്നു. തത്വശ്രവണത്തിലൂടെ തന്നെ തത്വത്തെ ബോധിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ തത്വശ്രവണത്തിലൂടെ ബോധിക്കുന്നതിന് ഉള്ളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ, ഏതൊരുവനാണോ ശ്രവണത്തിൽ അന്തരാത്മാവ് പ്രകാശിക്കുന്നതിന് തടസ്സങ്ങൾ നിൽക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം ഈ മനനം ഈ വിചാരം സഹായിക്കും ആ തടസ്സങ്ങളെല്ലാം മാറ്റി. കരത്തല്ല ആമലകം എന്ന് പറയുന്ന പോലെ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഈ ചർച്ച, ഈ സുദീർഘമായ ഈ ചർച്ച സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ വീണ്ടും ഇങ്ങനെ പറയുന്നത്. ജന്മാദ്യസേദ്യാരഭ്യ അവിടം തുടങ്ങി ശ്രുതത്വാച്ച ഇത്യു മന്ദേഹി സൂത്രേഹി, ഈ 11-ാമത്തെ സൂത്രം വരെ ഞാൻ യുദാഹൃതാനി വേദാന്തവാക്യാനി ഏതേതെല്ലാം വേദാന്തവാക്യങ്ങളെ എടുത്തു കാണിച്ചു തേഷാം, അവയെല്ലാം എന്താ പറയുന്നത്, സർവജ്ഞ സർവശക്തി ഈശ്വരവും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ ജഗത ജന്മസ്ഥിതിയിലെ കാരണം, ജഗത്തിന്റെ ജന്മസ്ഥിതി സൃഷ്ടിക്ക് മാത്രമല്ല സൃഷ്ടിക്ക് സ്ഥിതിക്കും സംഹാരത്തിനും കാരണം, ഇത്യേതസ്യ അർത്ഥസ്യ പ്രതിപാദകത്വം, ഈ വിഷയത്തെ ന്യായപൂർവകം പ്രതിപാദിതം യുക്തിയുക്തമായി സമർത്ഥിച്ചു. അധാതു ബ്രഹ്മജിജ്ഞാസ എന്നിടം തുടങ്ങി ശ്രുതത്വാച്ച ഇതുവരെ ഇത്രയും ഭാഗങ്ങളിൽ ഒരേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ വിശേഷിച്ചവിടെ ജന്മാന്ത്യസേത തുടങ്ങി ജഗത് കാരണത്തെ കുറിച്ച് വിശേഷിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അതിമൂലം അത് തന്നെയാണെന്നാലും വിശേഷിച്ച് അവിടെ മൂലം ചർച്ച ചെയ്തു. എങ്ങനെ ന്യായപൂർവകം അവിടെ എല്ലാം ഇവിടുത്തെ അങ്ങ് അടിച്ചേൽപ്പിക്കുകയല്ല, നീ അത് വിശ്വസിച്ചു. കാരണം ശ്രുതി ശ്രുതി എന്ന് പറയുന്നുണ്ട് ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നു. ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വേദത്തിൽ പറഞ്ഞു അതുകൊണ്ട് നീ സ്വീകരിച്ചു, വേദത്തിൽ യാഗം ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് നീ യാഗം ചെയ്തു, വേദത്തിൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ സ്വർഗം ചെയ്തു എന്ന് പറയുന്ന പോലെ ഈ ഇതിനടിച്ചേൽപ്പിക്കുകയല്ല ആണോ അല്ല എന്നുകൊണ്ട് ഇത് പരമാർത്ഥമാണോ, ഇത് പരമാർത്ഥതത്വമാണ്, അതിനാർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല, അതിന്റെ ആവശ്യവും വരുന്നില്ല, അതിനെ ഗ്രഹിക്കേണ്ട ആവശ്യം വേണം, അതിന് യുക്തി ആശ്രയിച്ചു യുക്തിയിലൂടെ ഗ്രഹിക്കുക. കേവല ശ്രുതി മാത്രമല്ല ന്യായപൂർവ്വം പ്രതിപാദിതം ഗതി സാമാന്യ ഉപന്യാസേന ച സർവേ വേദാന്ത ചേതന കാരണവാദന ഇതി വ്യാഖ്യാതം. പിന്നെ ഗതി സാമാന്യ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാ വേദാന്തവും ചേതന കാരണത്തെ പറയുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതഹ പരസ്യ ഗ്രന്ഥസിക്കും വിധാനം, ഇനി എന്താ ചർച്ച ചെയ്യാൻ, ഇത്രയും കാലം കൊണ്ട് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, 10-12 വർഷമായി പറഞ്ഞു, ഇനി എന്താ പറയാനുള്ളത്. അതഹ പരസ്യ ഗ്രന്ഥസ്യ കിമുത്ഥാനം, ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ഇതെല്ലാം വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത്. മലയാള ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കിമുത്ഥാനം എന്നാണ്. ഇത് കേട്ട് കേട്ട് മടുത്ത് എന്തുകൊണ്ട് പറഞ്ഞ് മടുത്തില്ല എന്നാ ചോദിക്കുന്നു. അതഹ പരസ്യ ഗ്രന്ഥസ്യ കിമുത്ഥാനം എന്നാണ് പറയുന്നു. ഉണ്ട്, ഇനിയും പറയാനുണ്ടെന്നാണ് ഉച്ചതേ പറയാം. കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ദ്വിരൂപം ഹി ബ്രഹ്മാവഗമ്യതേ? ബ്രഹ്മം രണ്ടു രൂപത്തിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ശ്രുതിയിൽ. ദ്വിരൂപത്തിൽ ഇതുവരെ അദ്വൈതം പറഞ്ഞതിന് ശേഷം ഇപ്പൊ ബ്രഹ്മത്തെ രണ്ടാക്കി എന്ന് ചോദിച്ചു. പറയാം എന്താണ് നാമരൂപ വികാര ഭേദ ഉപാധി വിശിഷ്ടം തദ് വിപരീതം. ഒന്ന് നാമരൂപ വികാരഭേദങ്ങളാകുന്ന ഉപാധികളോട് കൂടിയതും അങ്ങനെ തദ്വിപരീതം ഉപാധികൾ കൂടാത്തതും ഉപാധികളൊന്നുമില്ലാത്തതും രണ്ടു തരത്തിലുണ്ട്. ചിലടത്ത് നാമരൂപ ഉപാധികളോടുകൂടി പറയും. ഇവിടെ ഇപ്പോൾ ആനന്ദമയം എന്ന് പറയും, ആനന്ദമാകുന്ന ഒരു ഉപാധിയോടുകൂടി പറഞ്ഞു. അങ്ങനെ അല്ലാതെയും പറയും. അതാണ് ദ്വിരൂപം എന്ന് പറഞ്ഞത്. നാമരൂപ വികാരഭേദങ്ങൾ നാനാ വികാരഭേദങ്ങളാകുന്ന ഉപാധിയോടുകൂടിയും തദ്വിപരീതം ച സർവ ഉപാധി വിവർജിതം, ഒരു ഉപാധിയും ഇല്ലാതെ. ആ ഒരു ഉപാധി എന്താ പറയുന്നതിനാണ് പറയുന്നത് നിർഗുണ ബ്രഹ്മം, ഗുണമെന്ന് പറഞ്ഞ ഉപാധി. നിർഗുണം എന്ന് വെച്ചാൽ നിരുപാധിക. ഇനി സോപാധികം എങ്ങനെയും പറയും, ഉപാധികളോടുകൂടിയും പറയും, നിരുപാധികമായും പറയും. ആണ് സർവോപാധി വിവർജിതം. നിരന്തരം അങ്ങനെ ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാമരൂപാത്മകോ വികാര സർവം ജഗത്. നാമരൂപാത്മകമായ വികാരം എന്ന് പറയുന്നത് എന്താണ്? ജഗത്തെല്ലാം അത് തന്നെ നാമരൂപാത്മകമാണ്. അതിന്റെ ഭേദങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഹിരണ്യശ്മശ്രു, വെളുത്ത താടിക്കാരൻ അല്ലെങ്കിൽ സ്വർണം പോലെയുള്ള നിറമുള്ള താടിക്കാരൻ എന്നെല്ലാം പറഞ്ഞല്ലോ. അങ്ങനെ പലതരത്തിൽ പറഞ്ഞു. ആദിത്യമണ്ഡലസ്ഥനായ പുരുഷനെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞു ഹിരൺമയനായ പുരുഷനെന്നെല്ലാം പറഞ്ഞു. ദേവതകളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്നു, പല നാമരൂപങ്ങളോടുകൂടി പറയുന്നു. ഇവിടെ പ്രധാനമായിട്ടും സർവതമായ രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുരാണങ്ങളിലുള്ള ദേവതകളെ കുറിച്ചല്ല, ശ്രുതിയിലെ ദേവതകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നാമരൂപങ്ങളോടുകൂടിയും പറയും, നാമരൂപരഹിതമായും നിർഗുണമായും പറയും, ഉപാധിരഹിതമായും പറയും. എത്ര ഹി ദ്വൈതം ഇവ ഭവതി തദ്ദിതര ഇതരം പശ്യതി. ഇവിടെ ഇവ ഏതൊരു അവസ്ഥയിലാണോ നമ്മൾ വളരെ വിശദീകരിച്ച് ചർച്ച ചെയ്തതാണ്. ബൃഹദാരണ്യത്തിൽ ഏതൊരവസ്ഥയിലാണോന്ന് വെച്ചാൽ ഈ ജാഗ്രത അവസ്ഥയിൽ ദ്വൈതം ഇവ ഭവതി, ഭേദം ഉള്ളതുപോലെ ഞാൻ വേറെ നീ വേറെ എന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ ഞാൻ എന്നെ കാണുന്നു, നിന്നെ കാണുന്നു, ഇതരം പശ്യതി. എത്രത്തോ അസി സർവം ആത്മീയവാഭൂത്, ഏതൊരവസ്ഥയിലാണോ, ഏതൊരു വിദ്യാവസ്ഥയിലാണോ അല്ലെങ്കിൽ ഏതൊരു സുഷുപ്തി അവസ്ഥയിലാണോ സർവം ആത്മീയ അഭൂ, ഈ ജാഗ്രത സ്വപ്നങ്ങളും എല്ലാം അവിടെ തന്നെ വിലയിച്ച് ഏകീഭൂതമായി തീർന്നത് അവിടെ തം ഭൂതാത്കേനകം വിചാനിയാതീത്. ബൃഹദാരണ്യത്തിൽ പല ഭാഗത്തും വന്നാണത്, ഒരിടത്ത് മാത്രമല്ല. അങ്ങനെ എല്ലാം സർവം ആത്മീയവാഭൂത്, എല്ലാം താൻ തന്നെയായി തീരുമ്പോൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഏകീഭൂതമാകുമ്പോൾ, സമ്പ്രസാദമായി തീരുമ്പോൾ, ആര് ഏത് കർണം കൊണ്ട് ഏത് കാര്യത്തെ കാണും, ഏത് വിഷയത്തെ കാണും, കാണാനൊരു വിഷയമല്ല കാണിച്ചു തരുന്നതിനൊരു ഉപകരണമില്ല. ഇവിടെ തന്നെ രണ്ടും പറയുന്നില്ല, എത്ര ഹി ദ്വൈതം ഇവ ഭവതി, അവിടെ ദ്വൈതത്തെ കുറിച്ച് പറയുന്നു. കേനകം പശ്യേത്, എന്ത് കർണം കൊണ്ട് എന്ത് കാര്യത്തെ കാണും, എന്ത് വിഷയത്തെ കാണും, നിർമ്മ നിർഗുണത്തെ പറയുന്നു. ഇതിനെ തന്നെയാണ് സഗുണ നിർഗുണം എന്ന് പറയുന്നത്. ഭാഷകാരൻ അത് ആ ഭാഷ ഉപയോഗിക്കുന്നതിലെന്നേയുള്ളു. അപ്പൊ സർവ ഉപാധി വിവർജിതമായും സർവ ഉപാധികളോടും കൂടി രണ്ടു തരത്തിലും ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈത വേദാന്തത്തിന് ഒരു സമന്വയ ശാസ്ത്രം എന്ന് പറയുന്നത്. കാരണം അത് എല്ലാത്തിനും യോജിപ്പിക്കുന്നു. അദ്വൈതം എന്ന നിർഗുണം എന്ന തത്വത്തെ പറയുമ്പോൾ തന്നെ അതിന്റെ സഗുണമായ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും പറയുന്നു. സഗുണമായ ഭാവങ്ങളെ നിഷേധിച്ചിട്ടല്ല പറയുന്നു, രണ്ടിനെയും സ്വീകരിക്കും, നിർഗുണത്തെ സഗുണത്തെ സ്വീകരിക്കും. എത്ര നാന്യത് പശിതി നാന്യ ശുനോതി നാന്യത് വിജാനാദി സഭൂമ, ഏതൊരവസ്ഥയിലാണോ ഒന്നും കാണാതിരിക്കുന്നത്, കേൾക്കാതിരിക്കുന്നത്, അറിയാതിരിക്കുന്നു, മണക്കാതിരിക്കുന്നു, രുചിക്കാതിരിക്കുന്നതെന്ന് പറയും. ഏതാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളെ വിട്ടിട്ടിരിക്കുന്ന അവസ്ഥ, തന്റെ സ്വരൂപസ്ഥിതി അവിടെ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല, കേവലമായ താനായി തന്നെ ഇരിക്കുന്നു. ആണോ നാന്യത് പശ്യതി നാന്യ ശ്രമോദിന ഭൂമാ, അതാണ് ഭൂമാവ്, അതാണ് ഏറ്റവും ബൃഹത്തായിരിക്കുന്ന തന്റെ സ്വരൂപം, പൂർണമായിരിക്കുന്ന തന്റെ സ്വരൂപം. എത്ര അന്യത് പശ്യതി, ഇവിടെ ഈ ജാഗ്രത്തിൽ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, ശൃണോതി അന്യത് ജാനാതി നാനാത്വത്തെ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, നിശ്ചയിക്കുന്നു. എത്ര അന്യത് പശ്യത്തി അന്യ ശൃണോതി അന്യത് തദൽപ്പം, ഇത് വളരെ തുച്ഛമാണ്. തദൽപ്പം ഇവിടെ ഈ ജാഗ്രത സ്വപ്നങ്ങളെ ഈ അനുഭവങ്ങളെല്ലാം വളരെ തുച്ഛമാണ്, അല്പമാണ്. അവിടെയാണ് ഇതെല്ലാം, ഈ കർണങ്ങളെല്ലാം വിലയിച്ചിരുന്നിടത്താണ് താൻ ഭൂമാവായിരുന്നത്, സർവവ്യാപിയായി, അപരിച്ഛിന്നനായി, പൂർണനായി അവിടെയാണ് താൻ സ്ഥിതി ചെയ്തത്. അല്ലെങ്കിൽ ആ ബോധത്തിൽ, ജാഗ്രതയിൽ തന്നെ സംഭവിക്കാൻ, ജാഗ്രതയിൽ ബോധമുണ്ടെങ്കിൽ ഒരാൾക്ക് പറയാം ഞാൻ പൂർണനാണ്, താൻ അപരിച്ഛിന്നനാണ് എന്ന് പറയും. അല്ല, അതിന് സുഹൃത്തി ഉറപ്പുവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ബോധം കൂടാതെ തന്നെ സുഹൃത്തിയിൽ അങ്ങനെ ഇരിക്കുന്നു, ബോധത്തോടുകൂടി ജാഗ്രതയിലും അങ്ങനെ ഇരിക്കും. ജാഗ്രതയിൽ അങ്ങനെ ഒരു അനുഭവം പറയാം. അങ്ങനെ നാന്യ ശൃണോതി നാന്യ വിജാനാദി സർവം ഖല്വിതം ബ്രഹ്മ, ഇതിവിടെയും പറയും. അവിടെ സഹജമായി അങ്ങനെ എത്തിച്ചേരുന്നു, ഇവിടെ അങ്ങനെ ബോധപൂർവം അങ്ങനെ പറയുന്നു ബോധം കൊണ്ട്. അതുകൊണ്ട് ഒന്ന് അല്പമായിരിക്കുന്നു യോവൈ ഭൂമാ സ്ഥിതി, അപരിച്ഛിന്നനായി താൻ സ്ഥിതി ചെയ്ത സ്ഥിതി. യോവൈ ഭൂമാ തദമൃതം, അതാണ് നിത്യമായിരിക്കുന്നത്. ഇത് മാറിപ്പോകും, അത് നിത്യമാണ്, സ്വരൂപത്തിന് ഒരിക്കലും ചുതി സംഭവിക്കുന്നില്ല. ഇതിനെല്ലാം മാറിപ്പോകുന്നുണ്ടെന്നുണ്ട്, ഇത് ഔപാധികമാണ്, ഇത് സത്യമല്ല. അതായത് അല്പം തദ്മർത്യം, ഇതാ ഇവിടെ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിച്ഛിന്ന ഭാവങ്ങളെല്ലാം തന്നെ അല്പമാണ്, നശിച്ചു പോകുന്നതാണ്. അടുത്ത നിമിഷം ഈ ഭാവത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം, നശിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഏതൊരു ഭാവത്തിലാണോ താൻ ഇരിക്കുന്നത്, ശബ്ദരൂപരസഗന്ധങ്ങളെ ശ്രവിച്ചുകൊണ്ട് തൊട്ടടുത്ത നിമിഷം എനിക്ക് ഈ ശബ്ദരസരൂപരസങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. മറ്റ് ശബ്ദ സ്പർശരൂപരസങ്ങളോട് തഥാന്യപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ തന്റെ ഈ സ്ഥിതി എന്ന് പറയുന്നത് നാനാരൂപത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു, അതാണ് മർത്യം എന്ന് പറയുന്നത്. മറ്റത് പൂർണ്ണത അങ്ങനെയല്ല, അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ഈ മാറ്റത്തിലും അത് മാറ്റം ഇല്ലാതിരിക്കുന്നു, ഈ അപൂർണതയിലും അത് പൂർണ്ണമായി തന്നെ ഇരിക്കുന്നു, ഈ പരിച്ഛിന്ന ഭാവങ്ങളിലും അത് അപരിച്ഛിന്നമായിരിക്കുന്നു. അതാണ് തന്മർത്യം. സർവാണി രൂപാണി വിചിത്യ ധീരോ നാമാനി കൃത്വ അഭിവദൻ യഥാസ്ഥേ. ധീര ആ പരമാത്മാവ് തന്നെ, ധീരൻ ചിലപ്പം ബുദ്ധിമാൻ വിവേകി ധൈര്യമുള്ളവനെന്നൊക്കെ പറയും, ഇവിടെ പരമാത്മാവനെ തന്നെ പറയുകയാണ്. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പരമാത്മാവിനുള്ള വിവേകം വേണമെന്ന്. സർവാണി രൂപാണി വിചിത്യ സൃഷ്ടുവ, എല്ലാ രൂപങ്ങളെയും സൃഷ്ടിച്ചിട്ട്, നാനാരൂപങ്ങളെ സൃഷ്ടിച്ചിട്ട്, നാമാനിച്ച കൃത്വ എല്ലാത്തിനും പേരും കൊടുത്ത് നാമരൂപങ്ങളെ സൃഷ്ടിച്ചിട്ട് നടത്തും. ബുദ്ധിയാത് പ്രവിശ്യ, ഈ ഹൃദയത്തിൽ പ്രവേശിച്ച് ജീവസജ്ഞു ജീവൻ എന്നുള്ള പേരോടുകൂടി വ്യവഹരന്ത്യഹ വർത്തതി, വ്യവഹരിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു, നന്മയും തിന്മയും പുണ്യവും പാപവും ഗുണവും ദോഷവും എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. പുണ്യത്തിന്റെ ഫലവും പാപത്തിന്റെ ഫലവും അനുഭവിക്കുന്നു ആണ് സർവാണി രൂപാണി വിജിത്യ ധീരഹ നാമാനി കൃത്വ അഭിവദൻ യഥാസ്ഥേ. പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് പറയണമല്ലോ. അതാണ് വ്യവഹരന്ത്യഹ വർത്തതെ. അത് ഇതിന്റെ സ്വാഭാവികമായ ഭാവം അല്ലെങ്കിൽ സഗുണമായ ഭാവം. തം നിർഗുണത്വേന വിദ്വാൻ അമൃതോഭവതി. അതിനെ നിർഗുണമായി ഉപാസിക്കുന്നവനും അവൻ അമൃതനായിത്തീരുന്നു. അവനും അമൃതനായിത്തീരുന്നു. വരുന്നു സഗുണത്വം നിർഗുണത്വേന വിദ്വാൻ, അവൻ ഉപാസിക്കുന്നവനും എന്ന് പറയുന്നു. അറിയുന്നവൻ മാത്രമല്ല, സഗുണമായ ഈ ഭാവങ്ങളെ നിർഗുണമായി ഉപാസിക്കുന്നവനും മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പം നിർഗുണ ബോധമുള്ളവന്റെ കാര്യം പറയാനുണ്ടോ? എന്നർത്ഥം സർവാണി രൂപാണി വിജിത്യ ധീരോ നാമാനി കൃത്വ അഭിവദൻ യഥാസ്ഥേ. വീണ്ടും നിഷ്കലം നിഷ്ക്രിയം ശാന്തം നിരപത്യം നിരഞ്ജനം അമൃതസ്യ പരം സേതും ദഗ്ധ ഇന്ധനം ഇവാനലം. ഇവിടെ ആമുഖമായിട്ട് തന്നെ ഭാഷകാരൻ ശ്രുതികളെല്ലാം ഇവിടെ ഉദ്ധരിക്കുകയാണ്. കാരണം ഇത് തന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. അപ്രമാണികമാണെന്ന് ശ്രോതാക്കൾ ഗ്രഹിക്കാൻ പാടില്ല. തനിക്ക് എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വ്യഗ്രത കൊണ്ട് തന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ വിളിച്ചു പറയുന്നു ധരിക്കരുത്. ഇതെല്ലാം ശ്രുതി പ്രമാണത്തെ അവലംബിച്ചാണ് എന്ന് പറയുന്നു. ശ്രുതി പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താണ് നിർഗത കല അംശായസ്മി. നിഷ്കലം അംശരഹിതമായത്, നിഷ്ക്രിയം ക്രിയാരഹിതമായത്, ശാന്തം പരിണാമശൂന്യമായത്, നിരവയവും രാഗാദി ദോഷരഹിതമായത്, നിരഞ്ജനം കളങ്കങ്ങളൊന്നുമില്ലാത്തത്, അമൃതസ്യ പരം സേതും. ഇതാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നതിനുള്ള പാലം എന്ന് പറയുന്നത്. ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് പാലം. എങ്ങനെയാണോ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പ്രവേശിക്കുന്നതിന് പാലം ഉപായമായിരിക്കുന്നത്, അതുപോലെ അമൃതത്വത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായമായിരിക്കുന്നു എന്ത് ഈ ബോധം. അത് ഇവിടെ പറഞ്ഞത് അമൃതസ്യ പരം സേതും ബ്രഹ്മം മോക്ഷത്തെ പ്രാപിക്കുന്നതിനുള്ള പാലം എന്ന് പറഞ്ഞാൽ എന്താ, ബ്രഹ്മവും മോക്ഷവും രണ്ടാണ് അല്ലല്ലോ. രണ്ടു ഒന്നായിരിക്കെ പിന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നുള്ള പാലം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടെ ഒരു പാലത്തിന്റെ ആവശ്യമുണ്ട്. എന്താണ് ആ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം, അതാവശ്യമുണ്ട്. അപ്പൊ അതിനാണ് പറയുന്നത് അമൃതസ്യ പരം സേതും ദഗ്ധ ഇന്ധനം ഇവാനലം. അത് വേറൊരു ഭാഷയിലും പറയും, ചാമ്പൽ മൂടിയിരിക്കുന്ന കനൽ പോലെ എന്ന് പറയും. ചാമ്പൽ കൊണ്ട് മൂടിയിരിക്കുന്ന കനൽ പോലെ എന്ന് പറയാറുണ്ട്. ദഗ്ധ ഇന്ധനം ഇവാനലം എന്നുവെച്ചാൽ അവിടെ അഗ്നി ശാന്തമായി പോയി, പിന്നെ അതും ഇല്ലാതായിത്തീരും. അതുപോലെ ഈ ദ്വൈതത്തിൽ ഇത് ശാന്തമായിരിക്കുകയാണ്. നിഷ്കലം നിഷ്ക്രിയം ശാന്തം നിരവധ്യം നിരഞ്ജനമായി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ദഗ്ധ ഇന്ധനം ഇവാനലം, അത് തന്നെയാണ് അമൃതത്വത്തെ പ്രാപിക്കുന്നതിന് ഉപായമായി തീരുന്നത്. ബ്രഹ്മം തന്നെ ബ്രഹ്മത്വം പ്രാപിക്കുന്നതിന് ഉപായമാകുന്ന ഇങ്ങനെ ആ ബ്രഹ്മം തന്നെ ബ്രഹ്മജ്ഞാനമായി ഉപായമായി തീരുന്നു. തത്വം തന്നെ തത്വത്തിന്റെ പ്രകാശമായി ഉപായമായി തീരുന്നു. സൂര്യൻ തന്നെ സൂര്യനെ കാണുന്നതിനുള്ള ഉപായമായി തീരുന്നു. അങ്ങനെ സൂര്യന്റെ പ്രകാശം തന്നെ കണ്ണിനെ സഹായിച്ചിട്ട് ആ കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ അത് സഹായിക്കുന്നു. അതുപോലെ പറയുന്നു ദഗ്ധ ഇന്ധനം യുവാനലം. അതിന്റെ വിശേഷത എന്താണ്? അഗ്നിയെ നമ്മൾ തിരിച്ചറിയുന്നത് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പക്ഷേ ആ ഇന്ധനം തീർന്നാലും അഗ്നി അവിടെയുണ്ട്. പക്ഷെ അഗ്നി എങ്ങനെ പറയും? ദഗ്ധ ഇന്ധനം, ഇന്ധനമെല്ലാം ദഹിച്ചു പോയ അഗ്നി എന്ന് പറയും. പക്ഷെ അഗ്നി അവിടെയുണ്ട്. അഗ്നി അവിടെ ഏത് സമയവും പ്രകടമാകാം. അഗ്നി നശിക്കുന്നില്ല എന്നർത്ഥം. അഗ്നി സർവവ്യാപിയാണ്. അത് പ്രകടമായി നമ്മുടെ ദേഹത്തെ പൊള്ളിച്ചില്ലെങ്കിലും നമുക്ക് പ്രകാശത്തെ തന്നില്ലെങ്കിലും അത് സദാ സർവത്ര എല്ലായിടത്തും ഉണ്ട്. ഇന്ധനമില്ല പ്രകാശിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ പ്രകാശമാണ് എന്ത്? അത് സേതുവായി മാറുന്നത്. അതുപോലെ ഇവിടെ എന്താണ്? സർവവ്യാപിയായിരിക്കുന്ന തത്വം നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ രൂപാദികളെ പോലെ പ്രകടമാകുന്നില്ലെങ്കിലും അതുണ്ട് അവിടെ. സത്തായും ചിത്തായും ആനന്ദമായും അത് സർവവ്യാപിയായിരിക്കുന്നു. അത് പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം രൂപത്തിൽ അത് തന്നെ എന്ത് ചെയ്യുന്നു? ആ മുക്തിക്ക് ഒരു പാലം പോലെ ഉപകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പരം സേതും ദഗ്ധ ഇന്ധനം യുവാനലം നേതി നേതി. അതിന് വേണ്ടിയിട്ടാണ് അവിടെ തന്നെ പറഞ്ഞത് ഇതിനൊക്കെ നിഷേധിക്കുന്നത് എന്നാണ്. ചാരം മാറ്റി നോക്കിയാലേ അഗ്നിയെ കാണാൻ പറ്റത്തുള്ളൂ. അതിന്റെ അകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലെ മാറ്റുക. നിഷേധിക്കുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം നിഷേധിച്ച് കളയുമ്പോൾ എന്തു വരുന്നു? അതൊന്നും ഉദാഹരണം പറഞ്ഞെന്താണ്? മണ്ണിന്റെ അടിയിലിരിക്കുന്ന നിധി, അത് അവിടെ അത് നിധിയായി പൂർണ്ണ സമ്പത്തായി അത് അവിടെ ഇരിക്കുന്നു. പക്ഷെ മണ്ണ് മാറ്റിയാലേ അത് കാണാൻ കഴിയുന്നു. അതുപോലെ നേതി നേതി എന്നുള്ള നിഷേധത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഈ അസ്ഥൂലം അനാണ്. അത് സ്ഥൂലമാണോ? അല്ല. സൂക്ഷ്മമാണോ? അല്ല. എന്നാൽ ഇതെല്ലാമാണ് താൻ. ഇത്തരത്തിൽ ന്യൂനം അന്യസ്ഥാനം സമ്പൂർണ്ണം അന്യത്. അത് രണ്ട് രൂപത്തിൽ അതിന്റെ ദുരൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കാണിക്കുകയാണ്. അന്യസ്ഥാനം ഈ കാണുന്ന ഈ അപൂർണത അതത് തന്നെ. ന്യൂനത എന്ന് പറയുന്ന അപൂർണതയാണ്. ഈ നാമരൂപാത്മകമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇതും അത് തന്നെയാണ്. ഇതതിന്റെ സഗുണമായ ഭാവം എന്ന് പറയും. സമ്പൂർണ്ണ മന്യത്. പക്ഷേ ഇതിങ്ങനെ ഇരിക്കെ തന്നെ ഇതിൽ ഇതിനൊരു പൂർണ്ണതയുണ്ട്, ഒരു സമ്പൂർണ്ണ ഭാവമുണ്ട്. ആ സമ്പൂർണ്ണ ഭാവത്തിലാണ് വെളിച്ചത്തിൽ ഇരുട്ടെന്ന് പറയുന്നത്. എന്താണ്? കനല് ചാരം മൂടിയിരിക്കുന്നു. അവിടെ തന്നെ വെളിച്ചമുണ്ട്. പക്ഷെ കാണുന്നത് എന്താ? വെറും ചാരത്തെ. അത് വെളിച്ചമല്ല, അത് ഇരുളാണ്. അതുപോലെയാണ് ഇതിന്റെ സ്ഥിതി എന്ന് പറയുന്നു. അന്യസ്ഥാനം ന്യൂനം. ഒന്ന് ഇവിടെ കാണുന്നതല്ല അപൂർണത. അവിടെയാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമത പൂർണ്ണം ഇതാണ്. അത് സമ്പൂർണ്ണം അന്യത്. ഇതി ചില സഹസ്രസ് ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശ്രുതികൾ ഇതിനെ വിശദീകരിക്കാനുണ്ട്. ഏതിനെ? ഇദ്ദുരൂപത്തിൽ പൂർണ്ണതയും അപൂർണതയും വിശദീകരിക്കാനുണ്ട്. വിദ്യ വിദ്യ പക്ഷേ ഭേദേന ബ്രഹ്മണോ ദുരൂപതം ദർശയന്തി വാക്യാനി. ഇതെല്ലാം ഇങ്ങനെ എന്തിനാ വിശദീകരിക്കുന്നത് ബ്രഹ്മത്തെ? ഈ പൂർണ്ണ അപൂർണങ്ങൾ എന്തിനു വിശദീകരിക്കുന്നു? ഇവിടെ പറയും വിദ്യാവിഷയോ ജ്ഞേയം നിർഗുണത്വം സത്യം. ഇവിടെ പൂർണതയെ കുറിച്ച് പറയുന്നു, ഇവിടെ പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നു. നേരത്തെ പറയുന്ന തദമൃതം തൊട്ടടുത്ത് എന്ന് പറയും ഇതൽപ്പം തന്മർത്ഥ്യം. തൊട്ടു മുമ്പ് പറഞ്ഞു തദമൃതം. ഇത് പറയും ചില പറയും അദ്വൈതത്തിലെല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത്. തദ്ജതി തദ്ജതി ചലിക്കുന്നു ചലിക്കുന്നില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ഒരു താല്പര്യമുണ്ട്. എന്താണ്? എവിടെയാണോ അപൂർണതയെക്കുറിച്ച് പറയുന്നത് അവിടെ കേട്ടാ മതി. എന്നുവെച്ചാൽ അവിടെ അറിഞ്ഞാ മതി എന്നർത്ഥം. അവിടെ പിന്നൊന്നും ചെയ്യാൻ അവശേഷിക്കുന്നില്ല. അതല്ലേ പൂർണ്ണതയിൽ ഒരുവൻ കൃതകൃത്യനാകുന്നു എന്ന് പറയുന്നു. അവിടെ നമുക്കൊന്നും അവശേഷിപ്പിക്കുന്നില്ല, അവിടെ പിന്നെ പരാതിപ്പെടാനൊന്നുമില്ല. ഞാൻ അറിഞ്ഞു, അറിഞ്ഞോ മതിയോ, ഇനി എന്തെങ്കിലും ചെയ്യണമോ, ഇനി എന്തെങ്കിലും ചെയ്യാൻ ശേഷിക്കുന്നുണ്ടോ, അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. അറിഞ്ഞോ, അവൻ കൃതകൃത്യനായി. ഇവിടെ പറയുന്നു എന്താണോ, ഇത് വിദ്യാവിഷയോ, അതാണ് വിദ്യ എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്. ആ വിദ്യാവിഷയം എന്ന് പറയുന്നത് ജ്ഞേയം, നിർഗുണത്വം, സത്യം. സത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി, മറ്റൊന്നും അവിടെ ഇല്ല. സത്യം കേൾക്കാനുള്ളതും അറിയാനുള്ളതുമാണ്. മറിച്ചാണെങ്കിലോ രണ്ടു ചേർത്തല്ലേ പറയുന്നത്, തത് അമൃതം അഥ യഥാൽപ്പം തത് മർത്ഥ്യം. മറിച്ചാണെങ്കിലോ അവിദ്യ വിഷയ ഉപാസ്യം സഗുണത്വം കൽപ്പിതം. മറിച്ചാണ് പറയുന്നതെങ്കിൽ, അതിന് എന്തെങ്കിലും ഉപാധിയോടുകൂടി പറയുകയാണെങ്കിൽ, അതിനെന്തെങ്കിലും അപൂർണതയെക്കുറിച്ച് പറയണം, ഹിരണ്യസ്മ ശ്രു എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, അത് അറിഞ്ഞാൽ പോരാ. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഇത് അറിഞ്ഞാൽ മതിയോ, ഇത്രയേ ഉള്ളൂ അറിഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ പറയുന്ന പോലെ അത് അറിഞ്ഞാൽ പോരെ, പിന്നെ ഉപാസ്യം അവിടെ ധ്യാനിക്കണം. സഗുണത്വം കൽപ്പിതം, കാരണം എന്താണ്, അത് പൂർണ്ണമല്ല, അപൂർണമാണ്, അത് കൽപ്പിതമാണ്. അപ്പൊ കൽപ്പിതമായ ഭാവങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ അവിടെ ഉപാസിക്കണം. പരമാർത്ഥത്തെ പറയുമ്പോൾ, ഉപദേശിക്കുമ്പോൾ അത് അറിയണം. അപ്പൊ ഒന്നറിയാനുള്ളതും മറ്റൊന്ന് ഉപാസിക്കാനുള്ളതും. അദ്വൈതത്തിൽ ഇത് രണ്ടും വരുന്നുണ്ട്, അറിയേണ്ട ഭാഗങ്ങളും വരുന്നുണ്ട്, ഉപാസിക്കേണ്ട ഭാഗങ്ങളും വരുന്നുണ്ട്. അതിൽ എവിടെ ഏതിനെന്ന് തിരിച്ചറിയും. പരമാർത്ഥമാണെങ്കിൽ അറിഞ്ഞാൽ മതി, അറിഞ്ഞതിനപ്പുറം പിന്നെ എന്തെങ്കിലും ശേഷിച്ചു കഴിഞ്ഞാൽ അറിവ് കൊണ്ടൊരുവന് കൃതാർത്ഥനാകാൻ കഴിയത്തില്ല, അവന് കൃതകൃത്യത ഉണ്ടാകത്തില്ല, അവന് നിർവ്വാണം സംഭവിക്കത്തില്ല, മുക്തി സംഭവിക്കത്തില്ല. കാരണം വീണ്ടും കർത്തവ്യം ശേഷിക്കുന്നു. കർത്തവ്യശേഷത്തെ കാണിച്ചു തരുന്നതാണ് ഉപാസന എന്ന് പറയുന്നത്. അവിടെ അറിയുന്നതോടുകൂടി പരിപാടികൾ അവസാനിക്കുന്നില്ല, വീണ്ടും ചെയ്യുന്നു, അറിഞ്ഞു ഇനി ചെയ്യണം. അവിടെ അറിവ് വേറെ, അനുഷ്ഠാനം വേറെ. ഇവിടെ അങ്ങനെയല്ല, അറിവ് തന്നെ, അറിവിൽ നിന്ന് വേറിട്ടൊരു അനുഷ്ഠാനമേ ഇല്ല രണ്ടിനും. ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്നതിന്റെ മുഖ്യമായ താല്പര്യം. ഇതിനു വേണ്ടിയിട്ടാണ് ദ്വിരൂപം, ബ്രഹ്മത്തിന്റെ ദ്വിരൂപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പരമാർത്ഥമായ രൂപത്തെ അറിയണം, ഔപാധികമായ ഭാവങ്ങളെ രൂപങ്ങളെ അതിനെല്ലാം ഉപാസിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ടായി വരുന്നത്. ഒന്ന് പരമാർത്ഥ ജ്ഞാനം, അല്ലെങ്കിൽ ബ്രഹ്മബോധം എന്ന് പറയുന്നു. മറ്റൊന്ന് പലതരത്തിലുള്ള ഉപാസന, അതിലൊന്ന് മാത്രമേ ആവുന്നുള്ളൂ ദേവത ഉപാസന. ഇവിടെ തന്നെ പലതരത്തിലുള്ള ഉപാസനയും അതിന്റെ ഫലങ്ങളെക്കുറിച്ചും പറയും. അത് ഉണ്ട്, അതിനല്ല അതിന്റെ ഫലങ്ങളും ഉണ്ട്, അത് വേറെ. അതും ഈ ബ്രഹ്മത്തിന്റെ തന്നെ ഒരു ഭാവം, പക്ഷെ അത് സത്യമല്ല. ഇവിടെ എന്തു പറഞ്ഞു, കൽപ്പിതം. ആ ഉപാസനയുടെ അവലംബങ്ങൾ എല്ലാം കൽപ്പിതമാണ്. ഉപാസന എന്ന് പറയുന്ന മാർഗം അത് കൽപ്പിതമാണ്, ഉപാസനയുടെ ഫലം അതും കൽപ്പിതമാണ്. പരമാർത്ഥത്തെ വേണ്ടവന് വേണ്ടിയിട്ട് തത്വത്തെയും പറഞ്ഞു, അതിനുള്ള ആ പരമാർത്ഥ ബോധത്തിനുള്ള യോഗ്യതയില്ലാത്തവന് വേണ്ടി കൽപ്പിതമായ ഉപാസനാ മാർഗങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇതാണ് ഇതിനെ രണ്ടിനെ സംബന്ധിച്ചും അദ്വൈതത്തിന്റെ നിലപാട്. അപ്പൊ പരമാർത്ഥം അറിയേണ്ടത്, അതല്ലാത്തതല്ല ഉപാസിക്കേണ്ടത്. പരമാർത്ഥത്തെ ഗ്രഹിക്കുക, ബോധിക്കുക, പരമാർത്ഥമല്ലാത്തതിനെ ധ്യാനിക്കുക. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അതുകൂടെ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് അടുത്ത് ഇനി മൂന്നാം അധ്യായത്തിലെ ഉപാസനയെക്കുറിച്ചൊക്കെ വിശദമായി പറയും. അത് ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം അത് മനസ്സിലാക്കാൻ. ശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി.